ധാർമ്മികത ഒരു മാറ്റവുമില്ലാതെ എന്നും നിലനിൽക്കുന്നതല്ല. മാറ്റങ്ങളോടുകൂടി നിലനിൽക്കുന്ന വേറൊരു കാര്യം പറഞ്ഞു വ്യഭിചാരത്തിന്റെ കാര്യം. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് അന്ന് പറയുന്ന കേൾക്ക്, പറയുന്ന കേക്ക് ചാടി വീഴാതെ പറയുന്ന കേക്കാൻ, അത് കുറ്റകരമല്ലാതാക്കിയത്, അത് കുറ്റകരമാക്കുന്ന വ്യവസ്ഥയിൽ പല പാളിച്ചകളും ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം നേരത്തെ ഉണ്ടായിരുന്നത്. ആ നിയമങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ചോദ്യം ചെയ്തു. അത് നമ്മുടെ ഒരു മലയാളിയാ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അത് കുറ്റകരമല്ലാതാക്കിയത്. പക്ഷെ ആ കുറ്റകരമല്ലാതാക്കിയ വിധി തന്നെ പറയുന്നുണ്ട് അതിന് ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുടുംബ വ്യവസ്ഥയും അതൊക്കെ അനുസരിച്ച് ഇപ്പോ അങ്ങനെ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ കുടുംബങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ അത് എന്താണ് കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഡിവോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അത് ശരിയെന്നുള്ള രീതിയിലല്ല പറഞ്ഞു. അപ്പോൾ അവിടെ ഇപ്പം ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നിയമം, നിലവിലിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നതാണ് ധർമ്മമെന്ന് പറഞ്ഞു. പണ്ടും അങ്ങനെയല്ല, ഇന്നും അങ്ങനെ. ഇതുകൂടാതെ ഈ പൗരന്മാർക്ക് മോറൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളും അല്ലെങ്കിൽ കടപ്പാടുകളെന്നും ഒക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നിയമം കൈകാര്യം ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളും അതൊന്ന് കൃത്യമായി നിയമത്തിൽ നിർവചിക്കുകയോ അതിന്റെ ശരിയും തെറ്റും പറയുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം തന്നെ പറയാം. ഇപ്പോ കർമ്മസംഘം അത് തന്നെ എടുക്കണമെന്നാണ്, കാരണം അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇവിടുത്തെ കാര്യം പറയാമെന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ധാർമ്മികതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ധർമ്മസംഘത്തിന്റെ ഒരംഗം മദ്യപിക്കുന്നു, ആരെങ്കിലും ഒരാൾ. അപ്പൊ മദ്യപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് മദ്യപാനം തെറ്റല്ല. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കില്ല. ഒരു കോടതിയിലും പോയിട്ട് ഇയാൾ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷിക്കും. ഇപ്പൊ എന്താണ് അത്? മോറൽ ഒബ്ലിഗേഷന്റെ ഒരു വിഷയമാണ്. ധാർമ്മികമായ കടപ്പാടുകൾ അത് മനുഷ്യനുണ്ട്. അപ്പോ ധർമ്മ സംഘത്തിലെ ഒരു സ്വാമി മദ്യപിക്കുന്നത് നിയമപരമായി അധാർമ്മികമാണ്, നിയമവ്യവസ്ഥ അനുസരിച്ച്. പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്വത്തിനെതിരായി വരുമ്പോൾ അത് അധാർമ്മികമാണ്. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വരുന്നു? കാരണം ഒരു മദ്യപിക്കരുത് എന്നുള്ള ഒരു നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവാണ് ധർമ്മസംഘം ഉണ്ടാക്കിയത്. അപ്പോ ധർമ്മസംഘത്തിലെ ഓരോ അംഗത്തിന്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്ത്? മദ്യപിക്കാതിരിക്കുക. നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചത് അധാർമ്മികമാണ്. പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്വം ത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അധാർമ്മികമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? കോടതി ശിക്ഷിക്കില്ല, നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യില്ല, ശിക്ഷിക്കാൻ വകുപ്പില്ല എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാമെന്ന് വരുന്നു. അത് ധാർമ്മികമായ ഉത്തരവാദിത്വത്തിനെതിരാണ്. അങ്ങനെ അത് അധാർമ്മികമാണ്. ആ ധാർമ്മികത എന്ന് പറയുന്നത് എവിടെ വരുന്നു? നമ്മുടെ ധർമ്മ സംഘത്തിൽ നിൽക്കുന്ന കാര്യമാണ്. പുറത്തൊരു മനുഷ്യൻ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് എന്ത് നിലപാട് സ്വീകരിക്കാം? ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉള്ളവരാണ് ആണെങ്കിൽ അവർ തീരുമാനം എടുക്കുന്നു, ഞാൻ മദ്യപിക്കുന്നില്ല, അത് ചെയ്യാതിരിക്കാം. അയാളത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പുറത്താരെങ്കിലും ഒരാൾ മദ്യപിച്ച് കോടതിക്കാരുടെ പേരിൽ ഒന്നും ഇടപെടാൻ പറ്റില്ല, പോലീസിന് FIR തയ്യാറാക്കാൻ പറ്റില്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ ധർമ്മസംഘത്തിന്റെ അകത്ത് ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ അത് ആ ധാർമ്മികമായ ഇവിടെ ഒരു ഗുരുവിന്റെ ഒരു പരമ്പരയിൽ വരുന്ന ഗുരുവിന്റെ പരമ്പരയിൽ നിന്ന് സന്യാസി വെച്ച് ഗുരുവിന്റെ സന്യാസി സംഘത്തിൽ അർത്ഥമായി അയാളും ധാർമ്മികമായ അയാളുടെ ഉത്തരവാദിത്വത്തെ അയാൾ പാലിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ധർമ്മസംഘത്തിൽ ഒരു അംഗമായി തുടരാനോ അവിടെ വോട്ട് ചെയ്യാനോ അയാൾക്ക് യാതൊരു അവകാശം, അതിന്റെ ഭരണത്തിൽ ഒരിടത്തും വരാൻ അവകാശമില്ല. പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന്റെ ഭരണത്തിൽ കൈകടത്താനായിട്ട് അവകാശം. അയാള് അങ്ങനെ ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യണം? അയാള് സ്വയം പുറത്തു പോകേണ്ട ആളാണ്. മറ്റുള്ളവരെല്ലാവരും കൂടെ ചെന്ന് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അയാൾ ഒരിക്കലും അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്തുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം അയാൾ പുലർത്തുന്നു? ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം വേണം എന്നുള്ള കാര്യം ഭരണഘടനയെന്ന് പറയുന്നു. ഓരോരോ രംഗങ്ങൾ അതുപോലെ എന്നുവെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ പുരുഷന്റെ ഒരു സിറ്റിസൺ പൗരന്റെ കർത്തവ്യങ്ങൾ, ഈ കർത്തവ്യങ്ങൾ ചിലതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പോലും പ്രധാനമന്ത്രി ആയാൽ പോലും കോടതിക്ക് ഇടപെടാം. കാരണം നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, ദേശീയഗാനം ഇതിനെയൊക്കെ അപമാനിച്ചു കഴിഞ്ഞാൽ നടപടി കോടതി സ്വീകരിക്കും. ആരായാലും ശരി, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി. പക്ഷെ പല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കേവലം മോറൽ ഒബ്ലിഗേഷനാണ്. എന്നുവെച്ചാൽ കോടതി അധികം ഇടപെടുന്നില്ല, പക്ഷെ മനുഷ്യൻ ഇവിടുത്തെ ഒരു പൗരൻ അതിന് അതൊരു ബാധ്യതയായിട്ടാണ് സ്വീകരിക്കേണ്ടതായിരുന്നു. അതുപോലെയാണ് ഈ ഒരു സന്യാസി ധർമ്മ ഗുരുവിന്റെ, പ്രത്യേകിച്ച് ഞാൻ ഗുരുവിന്റെ നേരത്തെ പറയുന്നതിന് കാരണം ഗുരുവിന്റെ ധർമ്മസംഘത്തിൽ ഇരിക്കുന്ന ഒരു സന്യാസിക്ക് ധാർമ്മികമായ എന്താണോ ബാധ്യതകളുണ്ട്, അയാളത് സ്വീകരിച്ചു തന്നെ തീർന്നു. അത് എന്താണോ നിയമപരമായ അധാർമ്മികമായതുകൊണ്ടല്ല, അയാൾ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയില്ല. അതുപോലെ തന്നെയാണ് അവിടെ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ. വ്യഭിചാരം അത് എന്താണ് ഗുരുവിന്റെ സന്യാസ സംഘത്തിൽ അത് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾക്ക് ഈ ധർമ്മസംഘത്തിൽ തുടരാൻ യാതൊരു ധാർമ്മികാവകാശവുമില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ധാർമ്മിക ഒബ്ലിഗേഷൻ ഇല്ല. ധാർമ്മികമായ ഒബ്ലിഗേഷൻ ഉള്ളവർക്ക് ധാർമ്മികാവകാശം എങ്ങനെയാകാൻ തന്നെ നിലപാടെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഇത് നശിച്ച് നാറാണൊക്കെ കാണും. അപ്പോ എന്ത് ചെയ്യണം? സന്യാസിമാര് അവരുടെ ഈ ധാർമ്മികമായ ഒബ്ലിഗേഷനും ധാർമ്മികമായ അവകാശങ്ങളെ കുറിച്ചും ബോധം വേണം. അപ്പോ ധർമ്മസംഘത്തിന്റെ ഒരംഗത്തിന് കാരണം ഗുരുദേവനത് അംഗീകരിക്കുന്നത്. ഗുരുദേവ് അംഗീകരിക്കാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്വയം അധികം പുറത്തു പോകും ധർമ്മസംഘത്തിൽ. പിന്നെ അതിനകത്ത് അധികാരങ്ങൾ പിടിച്ചെടുക്കാനോ അധികാരങ്ങൾ നിയന്ത്രിക്കാനോ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കാലി പിടിപ്പിക്കാനോ ഒന്നും അയാൾക്ക് യാതൊരു അവകാശമില്ല. അതൊക്കെ വളരെ, അത് എന്താണ് ആരെങ്കിലും കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് ബോധമുണ്ടായി അവര് പിന്മാറുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സ്മൂത്തായ ഒരു വഴി. അതിന് ഓരോരുത്തർക്കും ബോധം ഉണ്ടാവുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. മറിച്ച് അത്തരം കാര്യങ്ങളെ പൊളിറ്റിക്കലായി കൈകാര്യം ചെയ്യരുത്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലാത്തവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ പിൻബലം നേടുക, അവർക്ക് പിൻബലം കൊടുക്കുക, അങ്ങനെ രാഷ്ട്രീയ കളികൾ കളിച്ച് കൊടുത്ത് സന്യാസിമാരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അധികം പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. അങ്ങനെ സമൂഹം ഇതൊക്കെ തിരിച്ചറിയും. ഉണ്ടാകാൻ പോയി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് ഇത് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഈ നിയമവ്യവസ്ഥയെ പാലിക്കുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ അതിന് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അത് ധാർമ്മിക ഉത്തരവാദിത്വങ്ങളെന്ന് പറയുന്നത് നിയമവ്യവസ്ഥയായിട്ട് അനുകൂലിച്ചാലും ശരി, ഇപ്പോൾ നമ്മുടെ പ്രതികൂലിച്ചാലും ശരി, അത് പാലിക്കാൻ ഒരാൾ ബാധ്യസ്ഥനാണ്. ഇപ്പോ ഈ ഗുരുവിന്റെ സന്യാസ സമ്പ്രദായം പ്രത്യേകം പറയാനാണെന്ന് വെച്ചാൽ ഓഷയുടെ സന്യാസ സമ്പ്രദായം, അവർക്ക് സന്യാസിമാരും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ ആണിനും പെണ്ണിനും ഏത് പുരുഷനും ഏത് പെണ്ണിനോട് കൂടെ പോകണമെന്ന് തോന്നുന്നു, രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ പോവാം. അവിടെ ഈ വ്യഭിചാരം എന്ന് പറയുന്നൊരു ഒരു സങ്കല്പമേ അവിടെ ഇല്ല, അതവിടെ അനുവദനീയമാണ്. പക്ഷെ രണ്ടുപേർക്ക് സമ്മതമായി. ഇപ്പൊ അവിടുത്തെ സന്യാസിമാരെല്ലാം അങ്ങനെ പോകുന്നതിനത് അത് അവരൊരു കുറ്റകരമായി കാണുന്നു. ഇപ്പോൾ ഇത് ഓഷയുടെ സമ്പ്രദായത്തിലുണ്ട്. ഓഷയുടെ സമ്പ്രദായമൊക്കെ പുസ്തകങ്ങൾ നോക്കി വായിച്ച് പഠിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുവിന്റെ സമ്പ്രദായമായിട്ട് യോജിക്കട്ടെ. അങ്ങനെയുള്ളവർ ഇതിന് പുറത്ത് നിൽക്കും. ഓഷയുടെ സമ്പ്രദായം കൊണ്ട് ഇതിന്റെ അകത്ത് വരാൻ പാടില്ല. പുറത്തു നിന്നോട്ടെ, പുറത്തു നിന്നവർക്ക് ആ സമ്പ്രദായം എത്തിച്ചേരാം. അങ്ങനെ അങ്ങനെ അതിപ്പോ ഒരാൾ പറയുന്നത് എന്റെ റൈറ്റാണ്, എനിക്കതാണ് ഇഷ്ടം, ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആർക്കും അങ്ങനെ ജീവിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. സിദ്ധാസനത്തിൽ വേറെ രീതിയാണ്, അവിടെയും വേറെ രീതി, അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ ഗുരുവിന്റെ ഇവിടെ ഇത്തരം ആശ്രമങ്ങളൊക്കെ കണ്ടിട്ടോ ഇത്തരം ബുക്കുകൾ വായിച്ചിട്ടോ എന്താണ് ഇവിടെ അതൊക്കെ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മദ്യം ഉപയോഗിക്കാം. മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് മദ്യം ഉപയോഗിക്കുന്നതിന് ഒരു ദോഷമൊന്നും കാണുന്നു, അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് പക്ഷേ ശിവയിൽ കണക്കിലാക്കാൻ പറ്റും. അപ്പോ അങ്ങനെ വന്നാൽ അവർക്കെന്താണ് ധാർമ്മികമായ ഉത്തരവാദിത്വം? അത്തരം കാര്യങ്ങളെ അധർമ്മമായിട്ട് തന്നെ കാണും. ഇക്കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഓഷയല്ല ഗുരു, രണ്ടു രണ്ടാണ്. ഇതിനെ കുറിച്ച് എന്ത് വേണം? ധർമ്മസംഘത്തിലെ അംഗങ്ങൾക്ക് നല്ല ബോധം വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് വരുന്നവരെ എന്താണ് ബോധവൽക്കരിക്കാനൊന്നും സാധിക്കുന്ന കാര്യമില്ല. അവരെ ഒഴിവാക്കാനുള്ള ഒരു ബോധം മറ്റുള്ളവർക്ക് വേണം. അപ്പോ അധികാരത്തിന് വേണ്ടിയും മറ്റും ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂട്ടു പിടിക്കുക, അവരെയും കൂട്ടിച്ചേർത്ത് അധികാരം പങ്കിടുക. അധികാരമാണ് മുഖ്യം, അല്ലാതെ ഈ ധാർമ്മിക ഉത്തരവാദിത്വം അല്ല മുഖ്യമെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പത്തിലേക്ക്. ആരെങ്കിലും ഇങ്ങനെ മദ്യപിക്കുന്നുണ്ടെന്നോ വ്യഭിചരിക്കുന്നുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്, ഇതിന്റെയൊക്കെ സാധ്യതകൾ ഉണ്ട് സമൂഹം ഇന്ന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കും. അതിന് അങ്ങനെ ഒരു പ്രവണത എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമായി തീരും. അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ പോക്ക് ഇങ്ങനെയാണ്. ഇത് അനുവദിക്കത്തക്ക കാര്യമല്ല. അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്താൽ ഒരാൾ സപ്പോർട്ട് ചെയ്ത്, രണ്ടുപേർ സപ്പോർട്ട് ചെയ്ത്, മൂന്നുപേർ സപ്പോർട്ട്, അതൊരു ഗ്രൂപ്പായി മാറും. പിന്നെ ഇത് ആ വഴിക്ക് പോകും, ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ പോകത്തില്ല. നമ്മുടെ ഈ മൗലിക ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയും, മൗലിക അവകാശമല്ല, മൗലിക ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയും. അതില് ഒന്ന് ഇതാണ് മോറൽ ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പറയണം, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ സ്വീകരിച്ച ചില ആശയങ്ങളുണ്ട്, അതായത് സഹന സമരം, അഹിംസ പോലുള്ള കാര്യങ്ങൾ. മുമ്പോട്ടുള്ള പോക്കിൽ ആ ആശയങ്ങളെ സ്വീകരിക്കണം. അവര് എന്താണ് ഓരോ പൗരന്റെയും ഡ്യൂട്ടിയായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു. ശരി, ഇനി ഒരാളത് സ്വീകരിക്കുന്നില്ല, കോടതിക്കത് ഇടപെടാനൊന്നും പറ്റത്തില്ല. നിയമലംഘനം വരുന്നിടത്തെ കോടതിക്ക് ഇടപെടാൻ പറ്റും. നിങ്ങളത് സ്വീകരിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അക്രമം പ്രവർത്തിച്ചാൽ കോടതി ഇടപെടും. ഒരാൾ ന്യൂട്രലാണ്, അയാൾക്ക് എന്താണ് സത്യാഗ്രഹത്തിൽ വിശ്വാസമില്ല, അഹിംസയിൽ വിശ്വാസമില്ല, വേണ്ട, കോടതി അതിനൊന്നും ഇടപെടത്തില്ല. പക്ഷെ അതാണ് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. നിയമപരമായി അയാള് അതിനെ സ്വീകരിക്കാത്തത് കൊണ്ട് കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അപ്പോ അതുപോലെയാണ് നമ്മുടെ മൗലിക കർത്തവ്യമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, നശിപ്പിക്കാനും ഒന്നും ചെയ്യുന്നില്ല, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ പറ്റൂ. ഞാൻ ന്യൂട്രലാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റും. ഇതാണ് മോറൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. കോടതി വന്ന് ഇടപെട്ടൊന്നും ചെയ്യില്ല. അപ്പൊ കോടതി തെറ്റെന്ന് പറയുന്നുണ്ടോ ശരിയെന്ന് പറയുന്നുണ്ടോ അല്ല അവിടെ അധർമ്മവും ധർമ്മത്തെയും തീരുമാനിക്കുന്നത്. ആ ഒബ്ലിഗേഷൻസ് മനുഷ്യനുണ്ട്, അവനത് പാലിക്കുക. അതേസമയം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ട് റോഡിൽ ഇറങ്ങും. റോഡിൽ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു റൂള് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ ഉറപ്പാണ്. അപ്പൊ അതൊരു നിയമമാണ്, അത് എനിക്കനുസരിച്ചേ പറ്റും. അത് വെറും മോറൽ ഒബ്ലിഗേഷൻ അല്ല, നിയമത്തെ എനിക്കനുസരിച്ചേ പറ്റും. എനിക്കവിടെ ന്യൂട്രലാകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ റോഡേ പോകുന്നു, ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഓവർ സ്പീഡിൽ ഓടിച്ചതുപോലെ അങ്ങനെ എനിക്കാകാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ നിയമം ലംഘിച്ച എന്തോരും എനിക്ക് രക്ഷ കിട്ടും. അപ്പോൾ മോറൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മുസ്ലിം അയാളുടെ ഒരു മത ആചാരമാണ് അഞ്ചു നേരം നിസ്കരിക്കുക, അയാളത് ചെയ്യുന്നില്ല, ഒരു കോടതിക്കും അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾ ഒരു മതവിശ്വാസി എന്നുള്ള നിലയ്ക്ക് അയാൾക്കൊരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ട്, അത് ചെയ്യണമെന്ന്. കോടതിക്കത് ഇടപെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ധർമ്മസംഘ അംഗങ്ങൾക്കും എന്താണ് നിയമങ്ങൾക്ക് ഉപരിയായി മോറൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. മദ്യപാനം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി മാറി നീക്കുക എന്ന് പറയുന്ന ആ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയാം. അത് ഭരണഘടനയിലും ഉള്ളതാണ്. അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് ഓരോ വ്യക്തിയിലും ഓരോ പൗരനും വരുന്ന ധാർമ്മികതയുണ്ട്. നേരത്തെ പറഞ്ഞല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതും അറിഞ്ഞില്ല. അത് ഒരാൾ പാലിച്ചു പറ്റും. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് എന്താണ് ശരിയായിട്ടുള്ളൊരു ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ബോധമുള്ളവരെ മുമ്പിൽ അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റ് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന് പ്രതിവിധി സ്വീകരിക്കാമെന്നുള്ളതാണ്. ബോധ്യപ്പെട്ട അയാൾ ധർമ്മസംഘത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ്. പുറത്തു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയാള് ഈ ധാർമ്മിക ഉത്തരവാദിത്വത്തെ അവഗണിച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഗ്രൂപ്പിസം പാടില്ല എന്ന് ഞാൻ പറയും. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജനാധിപത്യമാണല്ലോ, ഒരു വലിയൊരു ഭൂരിപക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ അധികാരം പിടിച്ചെടുക്കി. ഈ ധാർമ്മിക ഉത്തരവാദിത്തമുള്ളവർ ഇയാളുടെ കാലിൽ തൊട്ട് തുഴയേണ്ട അവസ്ഥയും ഉണ്ടാകും. പറയുന്നു കേൾക്കുന്നുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രണ്ടിനും രണ്ടായി തന്നെ കാണും. എന്താണോ നിയമവ്യവസ്ഥകളെ പാലിക്കുക, അതിനെ വയലേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ധർമ്മം വേറെയാണ്, ധാർമ്മിക ഉത്തരവാദിത്തത്തിലൂടെ വരുന്ന ധർമ്മം വേറെയാണ്. അത് കോടതി എന്ന് പറഞ്ഞാൽ എന്താണോ, അത് സിവിൽ കൾച്ചറിന്റെ ഭാഗമാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഗുരു ഏർപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും എന്താണ്, നിയമത്തിന്റെ ഭാഗമല്ല, പിന്നെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിന് നമുക്ക് പരിഷ്കാരങ്ങൾ വരുത്താം, അതിനും പരിഷ്കാരങ്ങളാകാം. പക്ഷെ ഏത് പരിഷ്കാരവും എന്താണോ അടിസ്ഥാനപരമായ ആ ധർമ്മത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആരും അങ്ങനെ വരാൻ പാടില്ല. അത് ഭരണഘടനയുടെയും ഇന്ത്യൻ ഭരണഘടനയുടേതാണ്. ഭരണഘടനയിൽ നിങ്ങൾക്ക് പരിഷ്കാരങ്ങളൊക്കെ വരുത്താം, അമെന്റ്മെന്റ്. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാനമായ സ്വഭാവം ഒരിക്കലും മാറ്റിമറിക്കത്തക്ക രീതിയിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് വളരെ പ്രസിദ്ധമായ എല്ലാ നിയമ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള, ഇടനീർ മഠത്തിന്റെ ഒരു കൊടുത്തൊരു കേസ് ഉണ്ട്. ഭൂപരിഷ്കരണ നിയമം എന്നൊക്കെ അവരെ ഭൂമി എടുത്തതിനെതിരായിട്ട്, അത് ഇന്ത്യയിലെ വളരെ സുപ്രധാനമായ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി ജഡ്ജിമാരോടി നിന്ന് എടുത്ത ഒരു വിധിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും പോകുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, നമുക്കുണ്ട്, പക്ഷെ അതും ഭേദഗതിക്ക് വിധേയമാണ്. അതിനും ഭേദഗതി ചെയ്യാം. നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ എല്ലാം റെസ്ട്രിക്റ്റഡാണ്, ഇതൊക്കെ നിയന്ത്രിതമാണ്. നമ്മുടെ എല്ലാ അവകാശങ്ങൾക്കും എന്തുണ്ട്, നിയന്ത്രണവും. എല്ലാ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു അവകാശം ആർക്കുമില്ല, ഒരു സ്വാമിക്കുമില്ല, ഒരു വ്യക്തിക്കുമില്ല. നിയന്ത്രിതമായ അവകാശങ്ങളുണ്ട്. അതിൽ ഏതിനു വേണോ എന്ത് ചെയ്യാം, ഭേദഗതിയും വരുത്താം. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിനെതിരാകാൻ പാടില്ല. അതാണ് ആ വിധി പറയുന്നത്. അതുപോലെ ധർമ്മസംഘത്തിന് ചില അടിസ്ഥാനമായ മൂല്യങ്ങളുണ്ട്. അങ്ങനെ മൂല്യങ്ങളുണ്ടെന്ന് സ്വാമിമാർക്ക് ബോധം വേണം. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇതിന് ചില ധാർമ്മികമായ മൂല്യങ്ങളുണ്ട്, ധാർമ്മികമായ അടിത്തറയുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട്, ധാർമ്മികമായ കാഴ്ചപ്പാടുണ്ട്. ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് എന്ത് വേണം, കാലാകാലങ്ങളിൽ മാറ്റം കൊണ്ടുവരാം. പക്ഷെ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ മദ്യപിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആരെങ്കിലുമൊക്കെ തയ്യാറാകുകയാണ്, ഇതിന്റെ അടിസ്ഥാന ധാർമ്മികത അവിടെ ചോദ്യം ചെയ്യുകയാണ്. എല്ലാവരും ആരെങ്കിലും ഒരാൾ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും ഒരാൾ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവർ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഒരാൾക്ക് സ്വയമായിട്ട് ഒരു ശക്തിയും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ ഏതാണ്, ഒരു വ്യക്തിക്കും സ്വയമായിട്ട് ഒരു ശക്തിയും, ഈ ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ കൊടുക്കുന്നതാണ്. നിങ്ങളൊരാൾക്ക് ഒരു ശക്തി കൊടുത്തില്ലെങ്കിൽ ഒരു ശക്തിയില്ല, അയാൾ കേവലം ഒരാളെ ആകുന്നു. മറ്റുള്ളവർ ശക്തി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരാൾ ശക്തനാകുന്നു. അല്ല, സ്വയം ആർക്ക് ശക്തനാകാൻ പറ്റും? ഈ ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം ധാർമ്മികമായി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകും, നാശത്തിലേക്ക് പോകും. ഇതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും മാറിപ്പോയിക്കഴിഞ്ഞു താത്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇതിന് നിലനിൽക്കാൻ പറ്റും. എന്തുകൊണ്ട്, അവിടെയാണ് സോഷ്യൽ പ്രഷർ വരുന്നത്. സമൂഹത്തിൽ നിന്ന് വലിയൊരു പ്രഷർ വരും. ആ പ്രഷറിൽ ഇത് പൊട്ടി തകർന്നു. എന്താണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ നശിച്ചു പോയത്? അങ്ങനെയാണ്. എല്ലാ രാഷ്ട്രീയ കളികൾ കൊണ്ടൊന്നും ഇതിനെ ആർക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സമൂഹത്തിന്റെ മുമ്പിൽ മാറി മോശമായി തീരുമെന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് സ്തുതി പാഠകന്മാർ വന്ന് കുറച്ച് സ്വാമിയാരുടെ അടുത്ത് നിന്ന് സ്തുതി പറയുമ്പോൾ അതിലിങ്ങനെ അഭിരമിച്ച് കുറച്ചു കാലം മുമ്പോട്ട് പോകാമെന്നുള്ളതല്ലാതെ പ്രസ്ഥാനം മുമ്പോട്ട് പോകും. അതാണ് ഇതിന് വരുന്ന ദോഷം. നിയമവ്യവസ്ഥകളിലൊക്കെ ഒരുപാട് പാളിച്ചകളുണ്ടാകും, അതിന് ദുർവ്യാഖ്യാനങ്ങളുണ്ടാകും, അതിന്റെ മിസ്യൂസ് മിസ്ഇന്റർപ്രിട്ടേഷൻ എല്ലാം ഉണ്ടാവും, ചിലടത്ത് ദോഷങ്ങളുണ്ടാവും. ഇതൊക്കെ ശരിയല്ല. എന്നാലും മനുഷ്യന്റെ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കുറവുകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ എന്തും ആകാമെന്നുള്ള ഒരു ഇടമായിട്ട് മാറും. കേവലം ഹിപ്പോക്രസിയിൽ മുമ്പോട്ട് പോകാം. എന്താണ് ഹിപ്പോക്രസി? ആത്മവഞ്ചനയും പരവഞ്ചനയും. ഇതിലൂടെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണ അതൊക്കെ വലിയ അപകടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ധർമ്മം അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് അവിടെ. അതുകൊണ്ട് ഗുരു ഉണ്ടാക്കിയിരിക്കുന്ന ധർമ്മസംഘം ധർമ്മസംഘം എന്ന് വെച്ചാൽ എന്താണ്? ധർമ്മം ഉള്ളവരുടെ സംഘമാണ്. പരസ്പര വിശ്വാസം എന്നും പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. എന്തുകൊണ്ട്? ആലിബാബയും 41 കള്ളന്മാരും. ഈ 41 കള്ളന്മാർക്കും പരസ്പര വിശ്വാസം ഉണ്ടായിരുന്നു. അത് കൊള്ള സംഘത്തിലും ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർക്കും ഉണ്ട്, അവർക്കും പരസ്പരം ട്രസ്റ്റ് ഉണ്ട്. ആ അങ്ങനെ വരണം. ആ അതിനെ കുറിച്ച് ഞാൻ പറയുന്നു. അപ്പൊ അത് ട്രസ്റ്റ് പോരാ എന്നാ പറയുന്നു. അപ്പോ ആ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇത് ട്രസ്റ്റ് അല്ലാന്ന് മനസ്സിലാക്കണം. പരസ്പര വിശ്വാസമല്ല ഇത്. കള്ളന്മാരെല്ലാരും കുടിച്ചേർന്നാണ് പരസ്പരം വിശ്വാസം. അതാണ് പണ്ട് ഇവിടുത്തെ ഒരു നേതാവ് എന്നോട് ആവശ്യപ്പെട്ട ട്രസ്റ്റാണ്. ട്രസ്റ്റാണ്. അപ്പോൾ എന്താണ്? എന്നോട് കൂറ് പുലർത്തണം. എന്നെ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് എന്നെയും വിശ്വസിക്കണം. ഇത് അപകടകരമായ ചിന്തയാണ്. അതല്ല വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിശ്വാസമല്ല വേണ്ടത്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെയും വിശ്വസിക്കുക. അതൊക്കെ അടിസ്ഥാനപരമായ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ പേരിൽ വില പേശി. ഞാൻ നിങ്ങളെ വിശ്വസിച്ചല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും? മന്ദബുദ്ധിയുടെ ആ കുരുക്കിൽ കൊണ്ടിടും. അങ്ങനെയുള്ള വിശ്വാസമല്ല വേണ്ടത്. അത് ആലിബാബയും 40 കള്ളന്മാർ അവർക്കും ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേണ്ടത് എന്താണ്? ഒന്ന്, നിയമങ്ങളുടെ പരിപാലനം. മറ്റൊന്ന്, നിയമങ്ങളുടെ പരിപാലനം എന്ന ധർമ്മം. മറ്റൊന്ന്, ധാർമ്മികമായ ഉത്തരവാദിത്വം, മോറൽ ഒബ്ലിഗേഷൻസ്. രണ്ടും ഉണ്ടായാല് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടും. ഇത് എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കും. ഒരാൾക്ക് തോന്നുകയാണ് എന്താണോ ഇത് എന്നെ കുറച്ച് കുറവാണെന്ന് തോന്നി ഇവിടെ പുറത്തു പോവുക, പിന്നെ ഇതിനകത്ത് എനിക്ക് അല്ല, ഇവിടെ വന്ന് കുറച്ചു ദിവസം ബ്രഹ്മവിദ്യാലയത്തിൽ ഇരുന്നു എന്തെങ്കിലുമൊക്കെ പഠിച്ച്, വേദാന്തം പഠിച്ച്, അത് പഠിച്ചു, അത് കഴിഞ്ഞ ഉടനെ ഒരു മഞ്ഞ കിട്ടി. ഇത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ശിവരി ഒന്ന് മഞ്ഞ കിട്ടി, പിന്നെ അത് കഴിഞ്ഞൊരു കാവി അത് കിട്ടി, പിന്നെ അടുത്ത ഉടനെ മെമ്പർഷിപ്പ് കിട്ടി. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ എല്ലാം ഇനിയൊന്നും കിട്ടാനില്ല. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ചേരുക, ഇതിനൊപ്പം ഓടുക, അതല്ല. അവിടെയാണ് പറയുന്നത് എന്താണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒന്നുകൂടി വേണം, നിയമവ്യവസ്ഥ അനുസരിക്കും വേണം. അല്ല, അത് ഞാൻ തീർത്തും പറയാം. അങ്ങനെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ മനസ്സിലായത് ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഈ കാവിയും മഞ്ഞയും ഈ സർവ്വതം വലിച്ച് ദൂരത്ത് കളഞ്ഞിട്ട് പോയി ലോട്ടറി ടിക്കറ്റ് വിൽക്കണം. വയസ്സുകാലത്ത് വേറെ പണിയും ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനുള്ള കാശ് പെൻഷനും കിട്ടും, ലോട്ടറിക്കാർക്ക് പെൻഷനും. ഒരു ദോഷവും എന്താ കുഴപ്പം? ഇത്രയും കാലമൊന്നും സമ്പാദിച്ചില്ല, ഒരു പ്രശ്നമില്ല. ലോട്ടറി വിൽക്കുന്നത് ഈ മുമ്പ് തന്നെ ഒന്ന് വിറ്റാൽ മതി. അവിടെ ഈ ആളിന്റെ ചോട്ടിൽ ഒരു ദോഷമില്ല. അല്ല, ഇതൊന്നും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെന്നുള്ള യാതൊരു ഇതും ഇല്ല. ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം വേണം. അല്ലാത്തവരോട് സഹകരിക്കരുത്, മനസ്സിലായോ? അതില്ലാത്തവരോട് ഒരിക്കലും സഹകരിക്കരുത്. അതിൽ നിന്നുള്ള വേറെ പണി നോക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ആ ധാർമ്മികമില്ലാത്തവരുടെ കൂട്ടത്തിൽ സഹകരിച്ച് മുമ്പോട്ട് പോകണം. ആദ്യകാലം അങ്ങനെ ആയാലും മുമ്പോട്ട് പോകാൻ പറ്റും. ഈ പ്രകൃതിക്ക് തന്നെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ പ്രകൃതിയുടെ നിയമത്തിൽ തന്നെ കുറ്റവും ശിക്ഷയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വിധേയനാണ്. ആണ് ബൈബിള് പറയുന്നത്, ദുഷ്ടനെ പന പോലെ വളർത്തും, പിന്നെ എന്ത് ചെയ്യും? ഇടിവട്ടി. വേറെ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇടിവട്ടിയിട്ട് എന്ത് ചെയ്യും? അതിനെ കത്തിച്ചോളാം. തീർന്നില്ല, ഇനിയുണ്ട്. ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും ചോദിച്ചോ അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് പിന്നെ ബാക്കി മുമ്പോട്ട് പോകും. പൊളിറ്റിക്സ് പറയും, ധർമ്മം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പറയും. അതിനെ കുറിച്ച് ഇപ്പൊ ഓരോരുത്തരും തന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യുക. അല്ലാതെ ഞാൻ അതുകൊണ്ട് ഓരോരുത്തരുമേ തന്റെ ഡ്യൂട്ടി എന്താണ് ചിന്തിച്ചിട്ട് ചെയ്യുക. അല്ല പിന്നെ വേറെ എനിക്കൊന്നും പറയാനില്ല. അത് അവരവരുടെ പ്രശ്നം, അവരവർ പരിഹരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് എന്താണ് ധർമ്മം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും, ധർമ്മം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കേണ്ടത്? എങ്ങനെ എങ്ങനെ ഇറച്ചി അതായത് ഇപ്പോ എന്താണ് ഇവിടെ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ പെരുപ്പിച്ചു പറഞ്ഞാൽ അത് വലുതാകത്തില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എന്താണ് ധർമ്മസംഘം പറയുന്ന കേട മുഴുവൻ കേൾക്കും, പറയുന്ന കേട ധർമ്മസംഘം എവിടെയെങ്കിലും ഇറച്ചി കട നടത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പറഞ്ഞ് എന്തോ ഭയങ്കരമാണെന്ന് തോന്നിക്കുക, അത് ആ ചിന്താഗതി തന്നെ മാറ്റേണ്ട. എവിടെയാ ഇറച്ചി കട നടത്തുന്നത്? അതിന്റെ ലൈസൻസ് ധർമ്മസംഘം എടുത്തിട്ടുണ്ട്? ഇറച്ചിക്കടയുടെ ലൈസൻസിന് ധർമ്മസംഘം അപേക്ഷിച്ചിട്ടുണ്ട്? വെറുതെ ഓരോ കാര്യങ്ങൾ പറയരുത്, വെറുതെ ഇങ്ങനെ പറയുകയാണ് ഒരർത്ഥ ശൂന്യമായിട്ട്. അതിനൊന്നും കാര്യമില്ലാത്ത കാര്യം. തെളിവ് തെളിവാണെങ്കിൽ അതിന്റെ ലൈസൻസ് കൊണ്ട് കാണിക്കും ഇങ്ങനെ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഇറച്ചിക്കട എന്ന് പറയുന്ന ആ ഷോപ്പ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്നതാ ഇന്ന സ്ഥലത്ത് കാണിക്കുന്നു ഇറച്ചി കച്ചവടം, വെറുതെ ഒന്ന് പറയുക. ഈ മനോഭാവമാണ് മാറ്റേണ്ടത്. പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് അതല്ല ഈ പറഞ്ഞത്, ഈ പറഞ്ഞിരുന്ന പറയുന്ന അതല്ല. അത് എക്സാഗറേറ്റ് ചെയ്യുക, ഡിമണൈസ് ചെയ്യുക എന്നൊക്കെ പറയും, അതൊക്കെ തെറ്റായ കാര്യമാണ്. ആ പ്രവണത ശരിയല്ല. ഞാനീ പറയുന്നതേ ഞാൻ ശരി, ബാക്കിയുള്ളവരെല്ലാം ശരിയല്ല എന്നുള്ള ഞാൻ പറയും. അങ്ങനെ ധരിച്ചിടരുത്. ശരിയും തെറ്റുക എല്ലാവരുടെ ഉണ്ട്. ഇതൊരു പൊതുവായ കാര്യമാണ്. ആ ബോധത്തിൽ പറയും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്നുള്ള ധാരണയും ഒന്നും പറയും. അങ്ങനെ പറയുന്നത് അബദ്ധമാണ്. പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ട്. ആ ബോധത്തിൽ വേണം പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതൊന്നും പറയാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? ധർമ്മസംഘത്തിന്റെ ഒരു അംഗമെന്നുള്ള നിലയ്ക്ക് എന്താണ് ധർമ്മസംഘത്തെക്കുറിച്ച് ഒരു കാരണവശാലും ഇങ്ങനെ അതിനെ പൈശാചവൽക്കരിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് തന്നെ എന്താണ് ആ അംഗത്വത്തിനുള്ള അയോഗ്യതയാണ്. എന്തെങ്കിലും പറയുന്നമ്മ ഞാൻ മുഴുവൻ പറയട്ടെ, എന്തെങ്കിലും ഒരു ദോഷം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ട സ്ഥലത്ത് വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക. അതിൽ നിന്ന് പൈശാചവൽക്കരിക്കരുത്, വസ്തുനിഷ്ഠമായി പറയും ഇന്നതാണ് എന്റെ പ്രശ്നം. അത് പറയേണ്ട സ്ഥലത്ത് പറയും, എവിടെയെങ്കിലും പോയി പറയാൻ പാടില്ല. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കും, ആൾക്കാർ മനസ്സിലാക്കും. അല്ലാതെ പറയുന്നത് ശരിയായ കാര്യം. അത് വെറും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചിന്ത മാത്രമേ ആകത്തു. ആ ഇനി പറഞ്ഞു എന്താണ് അതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ? അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇതൊക്കെ എന്താ, ഞാൻ ധർമ്മസംഘത്തിൽ ആരെങ്കിലും ആണോ? അതൊക്കെ നിങ്ങൾ അതൊന്നും എന്നോട് പറയുന്നതിന്റെ കാര്യമില്ല. ഞാൻ ധർമ്മസംഘത്തിൽ ആരുമല്ല, ഞാൻ ധർമ്മത്തെ കുറിച്ച് പറയുന്ന ആളാണ്. ആ അത് ഇത് ഈ പറയുന്ന പൊളിറ്റിക്സ് എനിക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത് പൊളിറ്റിക്സാ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യണ്ട. ഞാൻ പറയുന്നത് എന്താണ്, പൊതുവായിട്ടുള്ള എന്താണ് ധർമ്മത്തെക്കുറിച്ചും പൊതുവായി. കാരണം ധർമ്മസംഘം എന്ന് പറയുന്ന ഒരാശയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുവായിട്ട് ആർക്കും അഭിപ്രായം പറയാം. ഈ ലോകത്തുള്ള ഏത് വ്യക്തിക്കും അഭിപ്രായം പറയാം. പക്ഷെ അതുപോലെയല്ല ധർമ്മസംഘത്തിന്റെ ഒരു മെമ്പർ അഭിപ്രായം പറയുന്നു. അത് വളരെ സൂക്ഷിച്ചു പറയണം. നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഈ രാജ്യത്തുള്ള ഏതൊരു ട്രസ്റ്റിനെ കുറിച്ച് അഭിപ്രായം പറയാം, അതിനൊരു ദോഷമില്ല. പക്ഷെ ധർമ്മസംഘത്തിന്റെ ഒരു മെമ്പർ എന്തെങ്കിലും പറയണമെങ്കിൽ വളരെ സൂക്ഷിച്ചേ പറയാവൂ. സോഷ്യൽ മീഡിയ മറ്റു ഇതിലൊന്നും പറയേണ്ട അഭിപ്രായങ്ങളല്ല ഇത്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള അഭിപ്രായം കൂടെ പുറകെ പോയാൽ നിങ്ങൾ ഈ ധർമ്മസംഘത്തിന് ദോഷം വരുത്തുകയാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ പറയാനാണ്. നിങ്ങൾക്ക് ഒരു ധർമ്മസംഘത്തിന്റെ മെമ്പർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ധർമ്മസംഘത്തോട്. ധർമ്മസംഘത്തിലെ തന്നെ അതൊക്കെ പറയേണ്ട ഇവിടെ, അതൊക്കെ പറയേണ്ടത് നോക്കട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ അത് പറയേണ്ട വേദിയിൽ പറയണം, അത് പബ്ലിക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അതൊന്നും പബ്ലിക്ക് പറയാൻ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരാൾ മദ്യപിക്കുന്നുണ്ടോ ഇല്ല എനിക്കറിയത്തില്ല, പക്ഷെ മദ്യപാനം അരുതെന്നുള്ള കാര്യം എനിക്കറിയാം, അങ്ങനെയുള്ള പ്രവണതകൾ പാടില്ല എന്ന് എനിക്കറിയാം, മനസ്സിലായോ? പക്ഷെ മദ്യപിക്കുന്നോ വ്യഭിചരിക്കുന്നോ ഇക്കാര്യമൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നു ഞാൻ പറയുന്നില്ല, അതല്ല പറയുന്നു. പിന്നെ ഞാനത് അറിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ അറിഞ്ഞ സമയത്ത്. ഇപ്പോ നിലവിൽ ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ന് ആര് മദ്യപിക്കുന്നു, ഇയാള് വ്യഭിചരിക്കുന്നു, അത് ഞാൻ പറയത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളൊക്കെ ആരെങ്കിലും ജീവനക്കാരോ ഉണ്ടെങ്കിൽ അതൊക്കെ അതാതിന്റെ വേദികൾ പറയേണ്ട രീതി പറയും, പറയേണ്ട രീതിയിലത് പറയാം, പറയുന്നതിനും ചില രീതികളൊക്കെ ഉണ്ട്, ആ രീതി പറയും. പറഞ്ഞു അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കും. അതൊന്നും ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി കൊണ്ടുവരരുത്. ഒരിക്കലും നമ്മൾ ശരി മറ്റുള്ളവർ തെറ്റെന്നുള്ള ധാരണയിലും സംസാരിക്കരുത്. അതൊന്നും ശരിയായ കാര്യമല്ല. പിന്നെ ഞാനിനി എന്താണ് ആരിലെങ്കിലും എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാലും ഞാൻ പറഞ്ഞാൽ എന്താണ് അവരുള്ള സൗഹൃദം കൊണ്ട് പറയും, അല്ലാതെ എന്താണ് അവരെ പിശാചവൽക്കരിക്കുന്നതിന് വേണ്ടി പറയുന്നത്. സൗഹൃദം കൊണ്ട് ഞാൻ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല തിരുത്തണം, അത് ഞാൻ പറയും. അത് കേവലം സൗഹൃദം, അധികാരത്തിന്റെ പേര്. സ്വാമി എന്തെങ്കിലും വേണ്ടാതെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും സൗഹൃദത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിലല്ല, പൊളിറ്റിക്സിന്റെ പേരിലല്ല, സൗഹൃദത്തിന്റെ പേരിൽ നമുക്ക് ആരോടും പറയാം. അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ല, ഇതൊക്കെ പൊളിറ്റിക്കലായി കൊണ്ടുവരുന്നതാണ് അപകടം. അതൊരു കാര്യം. സദാസമയവും എന്താണ് ബാക്കി ഓരോരുത്തരെയും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ അർത്ഥം എന്താണ് നമ്മൾ ശരിയെന്നാണ്, എല്ലാ കുറ്റങ്ങളും ബാക്കിയുള്ളവർ. നമ്മൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാറുണ്ട്? ഞാൻ എന്റെ കുറ്റങ്ങൾ ഇവിടെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ട്? എനിക്ക് ഇന്ന കുറ്റങ്ങളുണ്ട്, അതാദ്യം മനസ്സിലാക്കണം എന്താണ് തന്റെ കുറ്റങ്ങളുള്ളത്, പിന്നെ വേണം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കുറിച്ച് പറയാൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരും ഏകപക്ഷീയമായിട്ട് ആരെയും ആക്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ പൊതുവായ കാര്യം ഞാൻ പറയും, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സൗഹൃദം കൊണ്ട് പറയുന്നു എന്നെടുത്താൽ മതി, അതിനെ പൊളിറ്റിക്കലായിട്ട് കാണരുത്. അത്രയും മാത്രം കണക്കിലെടുക്കാനേ ഉള്ളൂ. അത് അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ ആവശ്യമാണ്. സന്യാസിമാർക്ക് വേണം, ധർമ്മസംഘ അംഗങ്ങളായിട്ടുള്ള സന്യാസിമാർ. അല്ല എനിക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് ആരോടെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പരിചയമുള്ളവരെ, എനിക്ക് ബോധ്യമുള്ളവരുടെ എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതൊരു അധികാരത്തിൽ പറയുന്നതല്ല, പൊളിറ്റിക്കലായി പറയുന്നതല്ല, സൗഹൃദത്തിൽ പറയുന്നതാണ്. മനസ്സിലാക്കിയ തിരുത്തിയാ നല്ലത്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതിന്റെ ഒന്നും ഭാഗമല്ല. ബാക്കി എന്തെന്ന് വെച്ചാൽ അതങ്ങനാണ്. എന്തെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ആഗ്രഹമുള്ള ആളോ അങ്ങനെ. മനസ്സിലായോ? പിന്നെ വർഷങ്ങളായി ഇതുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടും ഒരുപാട് പേരുമായിട്ട് സൗഹൃദമുള്ളതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ പരസ്യമായി പറയും. ഉൾക്കൊള്ളാമെന്നുള്ളവർക്ക് ഉൾക്കൊള്ളാം, അത്രയേ ഉള്ളൂ അതിനർത്ഥം, വേറെ ഒന്നും. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കൂണ്ടകളോ വെച്ച് തല്ലിക്കരുത്, എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നും. മനസ്സിലായി. കല്ലുകൊള്ളാനുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ ഇല്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പിൻവലിക്കുന്നു, തല്ലരുത്. അതിന് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒറ്റ തല്ല് തല്ലിയാ തീരുന്ന ഇടപാടുകൾ. പിന്നെന്താണ് മതിയ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വളരെ എന്താണ് കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം, കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. പൊളിറ്റിക്സ് ആയിരിക്കരുത്, ആരെയും കുറ്റപ്പെടുത്തുന്നു ആയിരിക്കരുത്. അത് ഈ കാലത്തുള്ള കാര്യമല്ല, എല്ലാ കാലത്തും ഏത് കാലഘട്ടത്തിലും അധർമ്മം ഉണ്ടായിരുന്നു. അല്ല, അധർമ്മം ഇല്ലാത്തൊരു കാലം അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അതായത് ഈ എന്താണ് നമ്മുടെ മനുഷ്യ പരിണാമത്തെ കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാരാണ് പറയുന്നത്. പണ്ട് സത്യയുഗമായിരുന്നു, അവിടെ സത്യമായിരുന്നു, ഇപ്പോഴാണ് കലിയുഗം മോശമെന്ന് പറയുന്നത്. ശുദ്ധമായ വിവരക്കേടാണ്. മനസ്സിലായോ? നമ്മൾ കുരങ്ങിൽ നിന്ന് പരിണമിച്ചു വന്ന ആൾക്കാരാണ്. കുരങ്ങ് വർഗങ്ങളുടെ പരിണാമത്തിന്റെ ഒരു ഭാഗമാണ്. ആ കുരങ്ങ് വർഗങ്ങൾക്ക് എന്താ ധാർമ്മികതയുള്ളത്? അവരിങ്ങനെയുള്ളതും ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അവരുടെ ഇടയിൽ ഒരു ധാർമ്മിക ഉണ്ടായിരുന്നെല്ലാം വളരെ കുറച്ച്. അവരുടെ ഇടയിലും കുറച്ച് എന്താണ്, കുറച്ച് കരുതലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പരസ്പരം. പക്ഷെ യാതൊരു തരത്തിലുള്ള ധാർമ്മിക ബോധമില്ലാത്ത ആദിവാസികളുടെ പരമ്പരയാണ് നമ്മളല്ല. മനുഷ്യൻ പുരോഗമിച്ചു വന്നപ്പോഴാണ്, കാലങ്ങൾ കൊണ്ടാണ് അവന് കുറേയൊക്കെ സംസ്കാരം ഉണ്ടാകുന്നതും അവൻ ഇതായിട്ട് മാറുന്നതും. അല്ല, ഇപ്പൊ കലിയുഗമാണ് മോശമാണ്, പണ്ട് സത്യയുഗമായിരുന്നു എന്ന് പറയുന്നത് ഈ പൊട്ട പുരാണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അർത്ഥശൂന്യമായ കാര്യമാണ്, യാതൊരർത്ഥമില്ല. ഒരൊറ്റ ഉദാഹരണം തന്നെ പറഞ്ഞുതരാം. നമ്മുടെ പൂർവികന്മാര് മനസ്സിലാ ചേട്ടാ ഞെട്ടിപ്പോരുത്, ഇപ്പോഴേ ഞെട്ടിക്കോ, ഞെട്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും. നമ്മുടെ പൂർവികന്മാരെന്ന് വെച്ചാൽ ആദിവാസികളായിരുന്നു. അപ്പോ അവിടെ പുരുഷന്മാരും ഉണ്ടായിരുന്നു, സ്ത്രീകളും ഉണ്ടായിരുന്നു. തുറന്നു പറയണം, ഹ്യൂമൻ എവല്യൂഷന്റെ ചരിത്രം ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നു. അതിൽ കുരങ്ങുകൾ തൊട്ട് ഇങ്ങോട്ട് മനുഷ്യൻ, ആദിവാസികൾ, അണ്ടർ ഗാതേഴ്സ്, ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ വരുമ്പം ഈ സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ കുടുംബ ബന്ധമോ അത് എന്താണ് സൗഹൃദ ബന്ധമൊന്നുമല്ല. ഈ പുരുഷന്മാരെല്ലാം സ്ത്രീകളെ റേപ്പ് ചെയ്യും, അങ്ങനെയാണ് നിങ്ങളുടെ പൂർവികന്മാരൊക്കെ ഉണ്ടായത്. മനസ്സിലായോ? അല്ലാതെ കതിർമണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടായ സന്തതികളൊന്നുമല്ല നിങ്ങളുടെ പൂർവികന്മാര്. അക്രമത്തിലൂടെ ഉണ്ടായതാണ് മൊത്തം. ഇതാണ് നമ്മുടെ ചരിത്രം. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഞെട്ടിയ. അതാണ് പിന്നീട് വന്നതാണ് ഇതൊക്കെ. അപ്പോ അധർമ്മം മുമ്പായിരുന്നോ അത് ഇപ്പോഴാണോ? പിന്നെ അപ്പൊ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അധർമ്മത്തിൽ നിന്ന് നമ്മൾ മാറി മാറി മാറിയാണ് ധർമ്മത്തിലേക്ക് പുരോഗമിക്കുന്നത്. മുമ്പോട്ട് പോകും തോറും എന്താണ്, മനുഷ്യൻ ക്രമേണ പുരോഗമിക്കുകയാണ്. അധർമ്മങ്ങളും കുറെ വരും, കുറേയൊക്കെ അധർമ്മങ്ങളും വരും, പക്ഷെ ധാർമ്മികമായി മനുഷ്യൻ പുരോഗമിക്കുകയാണ്. മനുഷ്യനിലെ ഈ പറയുന്ന നല്ല ഗുണങ്ങൾ എന്നാണ്, അതൊക്കെ മനുഷ്യർ ഒരുപാട്. കേരളത്തിന്റെ അവസ്ഥ തന്നെ നോക്കുക, 100 കൊല്ലം എന്തായിരുന്നു ഈ കേരളത്തിന്റെ അവസ്ഥ? അതൊക്കെ വീണ്ടും ആവർത്തിക്കണം. അന്നാണോ അധർമ്മം, ഇന്നാണോ അധർമ്മം? മനുഷ്യന് പട്ടിയുടെ വില ഉണ്ടായിരുന്നു അവിടെ. പൊതു റോഡിലൂടെ ഗുരു പോയപ്പോ ഗുരുവിനെ ഇറക്കി നടത്തിയില്ലേ? ഇറങ്ങി നടക്കാൻ പറഞ്ഞില്ലേ? പൊതു റോഡിൽ നടക്കാൻ പാടില്ല. അപ്പൊ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? എന്നിട്ട് പറയുന്നു പണ്ടെന്തായിരുന്നു ധർമ്മം, സത്യയുഗം, ഇപ്പൊ എന്താണ് കലിയുഗം. ഈ പൊട്ട സാധനങ്ങളൊക്കെ വരച്ച് ഇവർ കത്തിച്ചു കളയണം. ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളാണ്. മനസ്സിലായോ? ചട്ടമ്പിസ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞതെന്ന് കൈകൊണ്ട് തൊടാൻ കൊള്ളാത്ത സാധനങ്ങളാണ്, കൈകൊണ്ട് തൊടരുത്. മനസ്സിലായോ? അതുകൊണ്ട് അതിനോടൊന്നും യാതൊരു അതിനും ചെവി കൊടുക്കാനേ പാടില്ല. കലിയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, മനസ്സിലായോ? ചിത്താസംബന്ധങ്ങളാണ് ഈ പറയുന്ന മുഴുവൻ. ഇപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഈ പറഞ്ഞുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലായില്ല. തൽക്കാലം എന്താണോ